മുപ്പത്താറാം ദശകം. അത്രിക്കും മകനായി പിറന്നി തനസൂയയ്ക്കും ഭവാൻ ദത്തനെന്നാലസ്യം പിടിപെട്ടു ശിഷ്യർ ദൈതോപേതം ചരിക്കെ സുഖം കണ്ടു ഭക്തവരിഷ്ഠഹേഖയ മഹീപാലൻ ഭവാനെ അവന് അഷ്ടൈശ്വര്യവരങ്ങ നൽകി അരുളീ നിന്നാലവൻ വധ്യനാം കൊല്ലാൻ അർജുനവീരനെയും അവനെ പേടിച്ചടങ്ങം മഹാബ്രഹ്മദ്വേഷികൾ ഭൂഭരങ്ങൾ നൃപദീപം ചത്തയെല്ലാം ഭവാൻ സഞ്ജാതൻ ഭൃഗുതൻ കുലത്തിൽ ജമദഗ്നി രേണുകാപുത്രനായി രാമൻ ശ്രീകരിസൗഖ്യമേകിളയോൻ നീ താതമാതാക്കളിൽ പത്തും നാലുമെഴും വയസ്സിൽ മറയോൻ ഗന്ധർവരാജാവിലോട്ടാശാബദ്ധയിലെ അമ്മയിൽ കുപിതനായ അച്ഛൻ പറഞ്ഞിടവേ കേൾക്കാത്തോ സഹജാതരും ജനനിയും നിന്നാൽ കൊലപ്പെട്ടുക ശാന്തൻ താതനവർക്കു നൽകി അസുവും മാതാവുമേകീവരം അച്ഛൻ മാതൃകുതൂകലത്തിനു വരുത്തിയിട്ടുള്ള സ്വർഗോ വിഴുങ്കേകം വിട്ടു ഭൃഗൂപദേശമതിനാൽ പെയ്തു ശിവാരാധനം ഈശൻ വെൺമെഴു നൽകി അങ്ങ് അസുരനെ കൊന്നു മഹാസ്ത്രങ്ങളും കിട്ടിയതാ അകൃതവ്രണൻ മുനി സുഹൃത്തായെത്തി തന്നാശ്രമം എത്തി വേട്ടയിൽ അർജുനൻ ജനകനും പൂജിച്ചു സ്വർഗോവിൽ നിന്ന ഐശ്വര്യങ്ങൾ വരിച്ചുടൻ ഗൃഹഗതൻ ദുർമന്ത്രിതൻ വാക്കിനാൽ വാങ്ങാൻ ഗോവിനെ വിട്ടു മന്ത്രിയവൻ ദുഷ്ടൻ വധിച്ചു മുനിശ്രേഷ്ഠൻ തന്നെ വിയൽ പശുപ്പട ജയിച്ചാലും പശുക്കുട്ടി പോയി ശുക്രൻ നൽകിയ ജീവനാർന്ന പിതൃവാക്കാൽ ക്രുദ്ധരായി മിത്രമൊത്തധ്യാനത്തിൽ മഹോദരൻ ശരകുഠാരം ചാപമെത്തിക്കവേ അശ്വം സാരഥിയൊത്തിണങ്ങിയ രഥത്തിൽ കയറി മാഹിഷ്മതി പ്രാപ്തൻ വത്സനുകുഞ്ചി നിഷ്ഫലം അടൽക്രീഡയ്ക്കിറങ്ങി ഭവാൻ പുത്രന്മാർ പതിനായിരങ്ങൾ പതിനേഴക്ഷൗഹിണീ സേനയും സേനാനായകവീരർ സൗഹൃദമെഴുന്നോരും നടത്തിയിരണം വീണു വെൺമഴുബാണമെന്നിവ പതിച്ചെല്ലാരും ഓടി വിരണ്ടെങ്ങോ ബാക്കി തനൂജർ അർജുനനുടൻ നിന്നോടെത് തേടിനാൻ നർമ്മം നർമ്മതയിൽ പെരുത്ത ജലമൊന്നുണ്ടാക്കി ലങ്കേശ ഗർവെങ്ങോ പോക്കി ഒരായിരം കരമയക്കും വസ്ത്രമാതാങ്ങിയോ ചക്രം നിഷ്ഫലമായി വൈഷ്ണവമതും നിന്നിൽ തഥാ വിഷ്ണു നീ എന്നോർക്ക് ഗുണമാത്രനായൊരുവിനെ കൊന്നാനവൻ മുക്തനായി വീണ്ടും കോപമിയെന്ന കേകയ സുതന്മാർ കൊന്നു നിന്നച്ഛനെ കണ്ടു ദുഃഖിതയായ രേണുകയെ നീ ഘോരപ്രതിജ്ഞാകരൻ ധ്യാനിക്കെ രഥമായുധങ്ങൾ വെളിവായി വിപ്രാരി രാജാക്കളെ കൊന്നു വെൺമഴു ബാണം എന്നിവകളാൽ നിക്ഷത്രനാക്കി ധരാ നീ അച്ഛനുയരേകി ഭൂപതികുലം മൂന്നേഴുവട്ടം ജയിച്ചമ്പോ ചെയ്തു സമന്തപഞ്ചക മഹാരക്തോദകേ തർപ്പണം യജ്ഞം ചെയ്തു കൊടുത്തു കാശ്യപമുനി ശ്രേഷ്ഠർക്ക് ഭൂസാല്വനോടേറ്റു കൃഷ്ണനു വിട്ടു തദ്വധം ഉടൻ നിർത്തീരണം ശാന്തനായ ശസ്ത്രം വെച്ചു മഹേന്ദ്രപർവ്വതമതിൽ ചെയ്യത്തപം മുങ്ങിയ ഗോകർണം വരെ ആഴിതൊട്ട് ഇള സമീക്ഷിച്ചാൻ മുനീന്ദ്രോക്തിയാൽ വില്ലിൽ തീശരമേറ്റി നീ ജലധിയം പേടിച്ചു വിട്ടാശ്രുവം തന്നാൽ തീർത്തിതു കേരളം ഭൃഗുപതേ വാദേശ രക്ഷിക്കണേ.